ക്രാദി ക്രിയാദേഹ ക്രിയാദി ക്രീഞ്ഞാണ് ദുക്രീഞ്ഞ് ദ്രവ്യവിനിമയെ ക്രാദിഭിഷ്ണ ഭൂവാദിയിൽ നിന്ന് ശപ്പുവന്ന് അത് കഴിഞ്ഞ് അതിപ്രവൃത്തിഭ്യ ശപ്പിന് ലുക്കുവന്ന് അത് കഴിഞ്ഞ് ജുഹോത്യാദിഭ്യ ശപ്പിന് ശ്ലൂ വന്നു അത് കഴിഞ്ഞ് ദിവാദിഭ്യ ശപ്പിൻ്റെ അപവാദമായിട്ട് ശിൻ വന്നു അത് കഴിഞ്ഞ് സ്വാദിഭ്യ ശ്നു വന്നു അത് കഴിഞ്ഞ് ഉദാദിഭ്യ ശ വന്നു അത് കഴിഞ്ഞ് തനാദിക്രിൻഭ്യ ഉ അത് കഴിഞ്ഞ് രുദാദിഭ്യ ശനം എത്രയായി ഏഴാ ഏതെങ്കിലും ഒരു അഭിപ്രായം എട്ട് അടുത്ത് ക്രയാതി ഒമ്പത് പത്താമത്തെ ചുരാതി ദ്രവ്യവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ബാർട്ടർ സിസ്റ്റം പണ്ടത്തെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൊടുക്കുക വാങ്ങാൻ കോഴിയെ കൊടുത്ത് നെല്ല് വാങ്ങുക നെല്ല് കൊടുത്ത് കോഴി വാങ്ങുക ഇതാണ് ദ്രവ്യവിനിമയം. എന്നാൽ ഇത് ബി വിക്രീണീതേ വിൽക്കുക എന്ന് വരും അവക്രീണീതേ വാങ്ങുക അങ്ങനെ ഉപയോഗിക്കും. ഈ ക്രീനാദിന് വാങ്ങുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ക്രീനാദിന് മാത്രം വാങ്ങുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് വാങ്ങുക എന്നുള്ള സ്വാമി ഉപസർഗങ്ങൾ ചേർക്കുമ്പോൾ പരസ്മയപദം ആത്മനിയപദമായി മാറുന്നു. അതിന് സൂത്രങ്ങളുണ്ട് വിപരാഭ്യാഞ്ചി വിപരയുടെ പരത്തിൽ ജീവിക്കുന്ന വരുന്നു ആത്മനിയപദം വരുന്നു. അതുപോലെ ആത്മനിയപദം പരസ്മയ ആത്മനിയപദ പ്രക്രിയ എന്ന് പറയുന്ന പ്രക്രിയയിൽ പരസ്മയപദ പ്രക്രിയ അതിൽ രണ്ടിലും രണ്ടിങ്ങോട്ടും തിരിച്ചു വരും പരസ്മയപദവും എന്തുമാകാം. ക്രാദിഭിഷ്ണ വരുന്നു ശപ്പിന്റെ അപവാദമാണ് ശനായുദശകാരയുക്തമായി പോയി ശേഷം ശപ്പ് ഏതർത്ഥത്തിലാവുന്നത് ശനായി ഏതർത്ഥത്തിലാവുന്നത് എന്താണ് കർത്തരി ശപ്പിന്റെ വ്യാഖ്യാനം അതിന്റെ വൃത്തി. അപ്പൊ അതീ പറയുന്നുണ്ട് ശപ്പ് കർത്തൃത്വത്തിലാണ് കർത്തരി പ്രയോഗത്തിലാണല്ലോ ഇത് വരുന്നത് ശപ്പ് കർത്തരിയിലാണെന്ന് ആ സൂത്രത്തിൽ പറയുന്നുണ്ട്. ആ സൂത്രത്തിന്റെ അർത്ഥം എന്താ കർത്തൃത്വത്തെ സർവധാതുകെ പരേ ശപ്പ് എന്നുള്ള ശപ്പ് കർത്തൃത്വത്തിലാണെന്നാണ് കർത്തൃത്വത്തിലുള്ള സർവ്വധാതും പരമിരിക്കുമ്പോ ശപ്പ് വരുന്ന ശപ്പ് കർത്തൃത്വത്തിലാണെന്നാണോ ഇല്ല പിന്നെ എന്താ അർത്ഥം ഏ ശപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ് ആണോ പ്രത്യയം വരുമ്പോ അതിനർത്ഥം പറഞ്ഞു പ്രത്യേകിച്ച് അർത്ഥം നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ സ്വാർത്ഥത്തിലാണ് എന്നുവെച്ചാൽ പ്രകൃതിയുടെ അർത്ഥത്തിൽ പ്രകൃതി അർത്ഥത്തിൽ നിന്നും കൂടുതലായ അർത്ഥം വരില്ല പ്രത്യേകിച്ച് അർത്ഥത്തെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സർവധാതുവും കർത്തൃത്വത്തെ സർവധാതുവെ പരേ അവിടെ തിപ്പിനർത്ഥമുണ്ട് എന്താണ് കർത്തൃത്വം അങ്ങനെ കർത്തൃത്വത്തിലുള്ള തിപ്പ് പരവരിക്കുമ്പോൾ ശപ്പ് വിധിച്ചാൽ ശപ്പിനർത്ഥം പറഞ്ഞില്ല പറയാത്തതുകൊണ്ട് അത് സ്വാർത്ഥമാണ് പ്രകൃതിയിൽ നിന്ന് വരുന്ന പ്രത്യയത്തിന് വിശേഷിച്ച അർത്ഥത്തെ നിർദ്ദേശിച്ചില്ലെങ്കിൽ അതെന്തായിരിക്കും പ്രകൃതി അർത്ഥമായിരിക്കും. സ്വാർത്ഥം എന്ന് വെച്ചാൽ പ്രകൃതി അർത്ഥം കൂടുതലായ അർത്ഥമൊന്നും വരുന്നില്ല. ശപവാദ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ക്രീ നാപരത്തിലൊരുന്ന് ക്രീന ധാതുവിനല്ലേ, ധാതുവിന് ധാതുവിൽ നിന്നു. അപ്പൊ അതിന് ധാതുവിന് കർത്തർത്ഥമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞാലല്ലേ ഉള്ളൂ. ധാതുവിന്റെ അർത്ഥം സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തായി? പ്രകൃതിയുടെ അർത്ഥം, പ്രകൃതിയുടെ അർത്ഥം എന്താ? അത് തന്നെ. കൂടുതലായ അർത്ഥം ഇല്ല. എവിടെ സ്വാർത്ഥത്തിൽ പ്രത്യേകം? പ്രകൃതിയുടെ അർത്ഥം കൂടുതലൊന്നുമില്ല. തദ്ധിതത്തിലൊക്കെ ഒരുപാട് വരും. ചതുർവർണമേവ ചാതുർവർണ്യം. ചതുർവർണ്ണ ശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ ക്ഷഞ്ഞ് പ്രത്യേകം വരും. ചതുർവർണം തന്നെയാണ് ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ വേറെ വിശേഷ അർത്ഥമൊന്നുമില്ല. ചതുർവർണം എന്ന് പറയുന്ന അർത്ഥമേ ഉള്ളൂ. എന്തുകൊണ്ട്? സ്വാർത്ഥപ്രത്യമാണ്. ക്ഷഞ്ഞ് പ്രത്യേകത്തിന് പ്രകൃതിയുടെ അർത്ഥമേ ഉള്ളൂ. അതുപോലെ ഡുക്രീഞ്ഞ് ദ്രവ്യ വിനിമയ ടുക്രീ സ്നാ വന്നു ക്രീയുടെ ഈ ഗുണം വരുമോ? എന്തുകൊണ്ട്? സർവതാദവ്യത്തെങ്ങിത്തായി ക്രീന രേഖത്തിന്റെ പരത്തിലിരിക്കുന്നുണ്ട്. നഗാരത്തിന് ക്രീണ തീ പിത്തായുണ്ട്. ഏ സൂത്രം വരുന്നില്ല. ഈഹല്യകോ പ്രകാരം എന്താണ് എന്റെ വൃത്തി? സർവതാതകമായിട്ടുള്ള തിങ്ങിത്തഹലി. പക്ഷെ അത് കിത്തിങ്ങിത്വല്ലാതുകൊണ്ട് വരുന്നില്ല. പിന്നെ വരേണ്ട സൂത്രമാണോ? സ്നാഭ്യസ്തുരാത. എന്താണ് എന്റെ വൃത്തി? അനയോരാത ലോകസ്യ കിത്തിങ്ങിത്തി. അത് കിത്തിങ്ങിത്തി ഹല്ലെന്നോ അച്ഛനോ പറയുന്നില്ല. അപ്പൊ അതിന്റെ അപവാദമായിട്ട് വരുവേത് ഈ ഹല്യക്കോ ഹലി സതി ഈത്തും കിത്തിങ്ങിത്തി അജാതി പ്രത്യേക വരെ ആലോപ സർവത്രയോഗം ഭവതി. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് രൂപം വരുന്നത്. സർവദാ ശപോപാദ ക്രീണാദി ഈഹല്യഖോ ക്രീണീതഹ ഈത്വമെന്ന് ക്രീണി ക്രീണി തസ് ക്രീണി എല്ലായിടത്തും ക്രീണീതസ് ക്രീണ ജീന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ആദ്യം എന്തുവരും? ജോന്ത വരുന്നു. പരം നിത്യ അന്തരംഗമായതുകൊണ്ട് ആദ്യം ജോന്ത വരും. വന്നു കഴിയുമ്പോ എന്തായി? അന്തി. അവിടെ സ്നാഭ്യസ്യോർ ആത ലോപിച്ചിട്ട് ക്രീണന്തി ക്രീണ സി ക്രീണ മധ്യപുരുഷന് എന്തുവരുന്നു? ക്രീണീത ക്രീണ ധ രണ്ടിടത്തും രൂപങ്ങളെങ്ങനെയായി? ക്രീണാദി ക്രീണീത ക്രീണന്തി ക്രീണാസി ക്രീണീത ആത്മനിയോഗത്തിൽ ക്രീണ തേ അവിടെ എന്തുവരുന്നു? ക്രീണീതേ ക്രീണാതേ അവിടെ ക്രീണ ജാന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ആത്മനിവേദേശം. അത് പരമായുള്ളത് ആദ്യം വരും. വന്നിട്ട് ആകാരം ലോപിച്ചിട്ട് ക്രീണ സി ഇഹല്യഭു പ്രകാരം ഈ തൊമ്മെന്ന് പറഞ്ഞാൽ ക്രീണി സേ സകാരത്തിന് ക്രീണീഷേ ക്രീണ പരത്തിൽ ആധേ ക്രീണാധേ ക്രീണ ദ്വേ ക്രീണി ദ്വേ ക്രീണ പരത്തിൽ ഏ ലിത്തും അഭ്യാസകാര്യം ഗോസ്റ്റു ചർത്തും കലാവിശേഷ ചി ക്രീ നല്ലിരിക്കും വന്നുവരുന്നു വൃത്തി വന്നു ചിക്രായ ചിക്രി അതിസന്നിരിക്കുമ്പോ എന്തുവരുന്നു എണ്ണ എന്തുകൊണ്ട് വരുന്നില്ല സംയോഗം ചിക്രായ ചിക്രിയതുഹു ചിക്രിയുഹു ക്രീ സേട്ടോ അനിട്ടോ അനിട്ട് അതുകൊണ്ട് എന്തോ ഒരു ഇവിടെ തലല് അജന്തോ അകാരവാൻ വായത്താസി അനിട്ട് ധലി ഇട്ട് വരുമ്പോ എന്ത് വരുന്നു വിടിസതി ഗുണ അയ്യാദേശേ ചിക്രയിധ ഇട്ടഭാവേ ചിക്രേധ ചിക്രിയ ദുഹു ചിക്രിയ ചിക്രായ ചിക്രയ ചിക്രീവ ചിക്ര ആത്മനിയോഗത്തിൽ ചിക്രി എന്തുവരുന്നു ഇങ്ങ് വരുമ്പം ചിക്രിയേ ചിക്രിയാതേ ചിക്രിയിലേ ചിക്രീഷേ ചിക്രിയാതേ അവിടെ ഏത് വരുന്നു ഭാഷയിട്ട ചിക്രിദ്വേ ചിക്രിദ്വേ ചിക്രിയേ ചിക്രി വഹേ ചിക്രീമഹേ ലൊട്ടിൽ വരുമ്പോ എന്തുവരുന്നു ക്രേത ക്രേതാരോ നോട്ടിൽ വരുമ്പം ലങ് ലട്ട് പോലെ തന്നെ ക്രീണാതു ക്രീണീതാത് ക്രീണീതാ ക്രീണന്തു ക്രീണീ ചെറി അഭിഷ്ട ക്രീണീഹി ക്രീണീതാത് ഹലാദി നോക്കിയാൽ മതി ഹലാദി ആണെങ്കിൽ പൂർവ്വത്തിൽ എന്തോരും ഈ ഒരു ചെറു ഹവിച്ച അവിത്താണ് അതുകൊണ്ട് എന്തോന്നു ക്രീണീ ക്രീണീതാത് ക്രീണീതം ക്രീണീത ക്രീണാനി അവിടെ എന്തോരും ഇഹല്യഘോ വരുന്നില്ല സ്നാമ്പ്യസ്യവരാദയും വരുന്നില്ല അടുത്ത മസ്യ അജാതി വന്നു പക്ഷേ സ്നാമ്പ്യസ്യവരാധ വരുന്നില്ല എന്തുകൊണ്ട് കിത്തും കിത്തു വന്ന് വന്നവരും മാറ്റമൊന്നും വരുന്നില്ല അങ്ങനെ വരുമ്പം ആത്മനേവതം ക്രീണി താം താം എന്നുണ്ട് ഈ ഒന്ന് ക്രീണീതാം ക്രീണാതാം ക്രീണതാം ക്രീണീഷ്വ ക്രീണാതാം ക്രീണീതും ക്രീണ ഐ എന്ത് വരുന്നു അതെല്ലാം വന്നു ഐന്നായി ക്രീണ ഐ എന്നിരിക്കുമ്പോ പിത്താണ് അതുകൊണ്ട് അതൊന്നും വരുന്നില്ല. ക്രീണൈ വൃദ്ധി വന്നിട്ട് ക്രീണൈ ക്രീണാവഹൈ ക്രീണാമഹൈ. ഇതങ്ങനെ വരുമ്പം ആ ക്രീ പിത്തായോണ്ട് അക്രീ അക്രീണാത് അക്രീണാത് അക്രീ അക്രീ ന് വരെ എല്ലായിടത്തും വരും. അക്രീ നീ അക്രീണാ താം എന്ത് വരുന്നു? ലങ്ങില് പ്രഥമ ദിവനത്തില് എന്ത് വരുന്നു? അക്രീണാം അഭ്യസ്തരാധ വരുന്നില്ല. എന്തുകൊണ്ട്? അക്രീണാം അക്രീ നീവ അക്രീണീ അഭിനയത്തിലാണെങ്കിലോ അക്രീണീത അക്രീണാതാം അക്രീണത അക്രീണീധ അക്രീണാധാം അക്രീ നീ ധ്വം അക്രീ അക്രീ നാ എന്തുവരുന്നു? സ്നാഭ്യസ്വരാധ ആകാരം വെച്ചിട്ട് അക്രീണി അക്രീണി വഹി അക്രീണി വിധിലിംഗിന് വരുമ്പോഴോ ഗിത്തായോണ്ട് എന്തുവരും? ഗിത്തായോണ്ട് ഇഹല്യം. അപ്പൊ ക്രീണീയാത് ആത്മനേപഥത്തില് എന്തുവരുന്നു? പരത്തിൽ എന്തുവരുന്നു? സകാരം പോയി ക്രീണി ക്രീണി ഈത എന്തുവരുന്നു? സ്നാഭ്യസ്ഥോര് ആദഹ പ്രകാരം ഏത് പോവും? ക്രീണ ക്രീണാന്നായിരിക്കും. പരത്തിൽ എന്തായിരിക്കുന്നത്? സിയൂട്ടിലെ ഈ ക്രീണ ഈന്നിരിക്കുകയാണ്. അവിടെ എന്തുവരും? ക്രീണീത ക്രീണീയാതാം ക്രീണീരൻ ക്രീണീത ആശ്രയങ്ങളിൽ ക്രീ സ്നാ വരുന്നില്ല. അകൽ സർവതാതിയോർ ദീർഘ വന്നാലും വന്നില്ലെങ്കിലും എന്താണ് ക്രീ ക്രിയാദ് ക്രിയാസു ആശയമില്ലെങ്കിൽ ആത്മനിയമത്തിൽ ക്രീ സിട്ട് സുട്ട് താ വരുന്നു. ക്രീ സിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ക്രീക്ക് എന്ത് വരുന്നു? സർവധാതാർദാദിയോ ഗുണം വന്നു. സകാരത്തിന് ശത്വം വരുമ്പോ ക്രേശിഷ്ട ക്രേശിയാസ്താം ക്രേശീരൻ ക്രേശിഷ്ട ക്രേശിയാസ്താം ക്രേശീയ ക്രേശിവഹി ക്രേശീന. ലിംഗിൽ വരുമ്പോ എന്തുവരുന്നു? ആ ക്രീ സിച്ച് ഏട്ട് ക്രീ സിച്ച് ഏത് സൂത്രം വരുന്നു? സിജുവൃത്തി പരസ്യദേശം അക്രീസിച്ച് താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. സർവദാതാരദാദയോ ഗുണം വന്നിട്ട് അക്രേസ് താഷത്വം ഇഷ്ടത്വം വന്നിട്ട് അക്രേഷ്ട അക്രേഷാതാം അക്രേഷത അക്രേഷ്ട അക്രേഷാതാം അക്രേഷി അക്രേഷ്. അടുത്ത് അക്രേഷ്യത് പ്രീഞ്ഞ് തർപ്പണയ പ്രീതി ഒക്കെ ഇടീന്നാ വരുന്നത്, സന്തോഷിക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ളത്. കാന്തൗ ഇച്ഛ ഇതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വരുന്നു പ്രീണാദി പ്രീണീത പ്രീണന്തി പ്രീണാസി പ്രീത പ്രീണീത പ്രീണാമി പ്രീണീവ അഗ്നിവിധം പ്രീണാദേ പ്രീണതേ പ്രീണിഭി പ്രീണൈ പ്രീണൈ ലെട്ടിൽ വരുമ്പം പ്രീ പിപ്രി പിപ്രി പിപ്രി നല്ല എന്തുവരുന്നു പിപ്രായ പിപ്രിയ ദിവസങ്ങളടുത്ത് പിപ്രിയതുഹു പിപ്രിയുഹു പിപ്രയിധ പിപ്രയേധ രണ്ട് രൂപം പിപ്രിയതുഹു പിപ്രിയ പിപ്രായ പിപ്രയ പിപ്രീവ പിപ്രീമ ആഗ്നേയത്തിൽ പിപ്രിയേ പിപ്രിയാദേ പിപ്രിയേ പിപ്രീഷ് പിപ്രിയാദേ പിപ്രിയേ പിപ്രിയുഡ്ഢേ രണ്ട് രൂപം പിപ്രിയേ പിപ്രീ ഹേ പിപ്രീ പ്രീണാനി പ്രീണാം ആത്മനിവദം പ്രീണീതാം പ്രീണാതാം പ്രീണതാം പ്രീണീഷ്വ പ്രീണാതാം പ്രീണീധ്വം പ്രീണൈ പ്രീണാമഹൈ പ്രീണാമ അപ്രീണീതാം അപ്രീണൻ അപ്രീണീത അപ്രീണാതാം അപ്രീണത അപ്രീണീത അപ്രീണാതാം അപ്രീണീധ്വം അപ്രീണി വഹി അപ്രീണി ഇതിനെങ്കിലും വരുമ്പോ ീത്വം വരുന്നു. എന്തുകൊണ്ട് ഹല്ല പരത്തിലുണ്ട് പ്രീണിയ പ്രീ നാ സീയട്ടിന്റെ ഈ പരമിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു സ്നാഭ്യസ്വരാധ അപ്പൊ പ്രീണീ ത ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു ഗുണം വരുന്നു പ്രേശിഷ്ട ഡുങ് പരസ്യത്തിൽ എന്ത് വരുന്നു സുജവൃത്തി അഗ്നേവത്തിൽ എന്ത് വരുന്നു? സർവധാതാർദാദിയോ ഗുണ സ്വാമി, ഇതില് ഇരുട്ടും മറ്റേ അയക്കുന്നു എന്നുള്ളതിലെ ലാസ്റ്റും ഒരുപോലെ വരുമോ? അയക്കുന്നു എന്നുള്ളതിന് പ്രേക്ഷ്യതി എന്നുള്ളൊരു വാക്കില്ല, ഒരു കത്തയക്കുന്നു എന്നുള്ള ഇതിലെ ലൃട്ടും അതും ലട്ടും ഒരുപോലെ ആയിരിക്കും അല്ലെ? വീണാദിയിലെ ലൃട്ടും അയക്കുന്നു എന്നുള്ളതിന്റെ ലട്ടും പ്രേക്ഷ്യതി തന്നെയല്ലേ രൂപം? അയക്കുന്നു എന്നുള്ളത് കത്തൊക്കെ അയക്കുന്നതിന് പ്രേക്ഷ്യതി എന്നല്ലേ പറയും? ഇവിടുത്തെ ലൃത്തും അത് തന്നെയാണല്ലേ? ഇവിടെ എങ്ങനെ രൂപം? പ്രേക്ഷ്യതി പ്രേക്ഷ്യത പ്രേക്ഷ്യം ലൃത്തില് ലൃത്തില് ലൃട്ട പ്രേക്ഷ്യതി പ്രേക്ഷ്യ അങ്ങനെയാ. അടുത്തൊന്ന് വരുന്നു ശ്രീഞ്ഞ് പാകെ, ഇതുപോലെ തന്നെ ശ്രീണാദി ശ്രീ ശിശ്രായ രണ്ട് രൂപം വരുന്നു ശിശ്രൈധ ശിശ്രേധ ശിശ്രിയധു ശിശ്രിയ ശിശ്രായ ശിശ്രയ ശിശ്രീവ ശിശ്രീമ ശിശ്രിയേ ശിശ്രിയേ ശിശ്രീദ്വേ ശിശ്രീദ്വേ രണ്ട് രൂപം ശിശ്രിയേ ശ്രീനാനി ശ്രീനീതാം ശ്രീനാഥാം ശ്രീനാഥാം ശ്രീനേശ്വ ശ്രീനാഥാം ശ്രീനാഥ് ശ്രീനീ വരും. എന്തുകൊണ്ട് യാ അല്ലാതെയായിരുന്നു? ശ്രീയാ ശ്രീനീയാതാം ശ്രീ ശ്രീനീയാതാം അതിന്റെ അവസാനം വന്ന് പോകുന്നു കേൾക്കുന്നില്ല. ആത്മനിയോഗത്തിൽ എങ്ങനെ വരുന്നു? ശ്രീനീത ഈ വന്നു, ഈ വന്നുകൊണ്ട് ആകാരം വെച്ച് ശ്രീനീത ശ്രീനീയാത ശ്രീനീരൻ ശ്രീധ ശ്രീനീയാത ശ്രീധം ശ്രീനീയ ശ്രീനീവ അസിലങ്ങള് ശ്രീയാത അടുത്ത മീഞ്ഞ ഹിംസായ മീ നാതി മീനാതി എന്ന് വരും. അതിന്റെ പൂർവ്വത്തിൽ പ്ര വരുമ്പം മീനാതിയിലെ നകാരത്തിന് ണത്വം വന്നിട്ട് പ്രമീണാതി. അതാണ് ഇവിടെ പറയുന്നത് ഹിനുമിന ഉപസർഗസ്ഥ നിമിത്താത് പരസ്യ ഏതയോർ നസ്യ നഹസ്യ ഹിംസായ ഇത് ധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്ന്. ഹിനു ഏത് ഗണത്തിൽപ്പെടുന്നതായിരിക്കും? സ്വാതിഭ്യ. എന്നാൽ ഹിനു വന്നിട്ട് ഹിനു എന്ന് വരും. അതിന്റെ രൂപം എങ്ങനെയായിരിക്കും? ഹിനോതി. പ്രാപൂർവത്തി വന്നാൽ പ്രഹിണോതി തസ്മൈ എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? യോ വൈ വേദാംസ്യ ഉപസർഗസ്ഥ നിമിത്താത് പരസ്യ ഉപസർഗത്തിലെ നിമിത്തമാണ് ഇവിടെ പ്ര. ഏതയോർ നസ്യ ഈ രണ്ടിന്റെയും നഗാരത്തിന് പ്രമീണാദി. ആത്മനിയമത്തിലാണെങ്കിൽ പ്രമീണീതേ അങ്ങനെ വരുന്നു. അപ്പൊ ഇത് നത്വം ഇരിക്കുന്ന സൂത്രം. പരൂപങ്ങൾ എങ്ങനെ വരും? മീനാദി മീനീത മീനന്തി മീനാമി മീനീവഹ. ആത്മനിയമത്തിൽ നെട്ടിൽ വരുമ്പം പഴയ സൂത്രം വരുന്ന ഏതാണ്? മീനാദി മിനോദി ദീങ്ങാം ലഭിച്ച വൃത്തി ചാത് അശുദ്ധിയേറ്റ നിമിത്തി. ഈ സൂത്രം ആത്മം ഇരിക്കുകയാണ് ലപ്പി ലപ്പ് പരവരിക്കുന്നത്. പക്ഷെ അവിടെ മീനാദി മിനോദി ദീങ്ങാം ലഭിച്ച ചാന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ആ ശിതി ഏച്ച് നിമിത്തേ ശിത്ത് പരത്തിലില്ലാതിരിക്കെ ഏച്ച് നിമിത്തമായ പ്രത്യയം പരവരിക്കേ ധാതുവിന് ആത്മം വരെ സിത്ത് പരവിരിക്കണമെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അതെല്ലാം സർവധാതു. സിത്ത് പരവില്ലാന്ന് പറയുമ്പം അർദ്ധാതുങ്ങളിൽ ഏച്ചിന്റെ ഏച്ചിന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ പരത്തിലൊരു പ്രത്യേകം പൂർവ്വത്തിൽ ഗുണമോ വൃദ്ധിയോ വരികയാണെങ്കിൽ അവിടെ എന്തുവരും? ആത്മം വരും. അപ്പോ മീക്ക് ലെട്ടിൽ എന്തുവരും? മമാ ആത്മം. അവിടെ നല്ല പരവിരിക്കുമ്പോ എന്തുവരാം? അവിടെ ഏച്ചിന്റെ നിമിത്തമുണ്ട്. യേശുപ്രകാരം അതാണോ അച്ചോഞ്ഞണ് ഏച്ചിന്റെ നിമിത്തം കൊണ്ട് ചിത്ത് പരത്തില്ല. അപ്പൊ ആത്തും വന്നിട്ട് മാ പരത്തിലെന്തിരിക്കുന്നു, അപ്പൊ എന്തുവരുന്നു എന്നിട്ട് മമവു. അപ്പോ മാ അതുസ് അവിടെ ഏച്ചിന് നിമിത്തം ഉണ്ടോ? പിന്നെ എന്തോലും അവിടെ ഏച്ചിന് നിമിത്തമില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഏച്ചിന് നിമിത്തമില്ലാത്ത സർവധാതുവും അസമയാ ലിറ്റ് കിറ്റ് അസമയോഗാ കിത്തായി കിത്തായി കഴിഞ്ഞാൽ പിന്നെ നിമിത്തമൊന്നുമില്ല. അതുകൊണ്ട് എന്തുവരും മിമി അഭ്യാസത്തിൽ ഹർസം വന്നിട്ട് മിമി അതുസ് എന്നിരിക്കുന്നിടത്ത് ഏത് വരുന്നു ഏരണേകാച്ചു അസമ്യൂർസിയെന്ന് വന്നിട്ട് മിമ്യതുഹു മിമ്യുഹു. അപ്പൊ മമവും മിമ്യതുഹു മിമ്യുഹു ധണ്ട് പരത്തിലിരിക്കുമ്പോ ഏച്ചിന് നിമിത്തം ഉണ്ട്. അതുകൊണ്ട് എന്ത് വരുന്നു മാ ഇട്ട് ധല്ലം തിരിക്കുമ്പോ യേശുത്രം വരുന്നു ധരിച സേട്ടി പ്രകാരം ആത്തു ലോകം വന്നു കഴിഞ്ഞാൽ ആത്തു ലോപ ഇടിച്ച പ്രകാരം ആകാരത്തിൽ ലോകം വന്നു കഴിഞ്ഞോ ഇട്ട് നിത്യമോ വികല്പമോ സേട്ടോ അനിട്ടോ? അപ്പൊ ഇട്ട് നിത്യമോ വികല്പമോ? അപ്പൊ അതുകൊണ്ട് എന്തോരും ആത്തോല പഴിച്ച് ആകാരം ലോപിച്ചിട്ട് ആകാരം ഇട്ടിരുന്നാലേ ആകാരം ലോപിക്കത്തുള്ളൂ. അപ്പൊ എന്തോരും മമാധ അതുപോലെ പേടിച്ചു വരുമ്പോ മമിത അല്ലെങ്കിൽ മമാധ അതെന്തോരുന്നു മമ്യതുഹു മിമ്യ. അടുത്ത് മമൌ മിമ്മിവ ഇട്ട് വരുന്നുണ്ട് എണ്ണുവന്ന് മിമ്മിവ മിമ്മിവ. ആത്മനിയോഗത്തില് ആണെങ്കിൽ എന്തുവരുന്നു മീ മീ ഏ ഡേച്ച് നിമിത്തമില്ലാത്തോണ്ട് എണ്ണു വന്നിട്ട് മിമ്മിയെ മിമ്യാതെ മിമ്മിരെ മിമ്മിഷേ മിമ്യാതെ മിമ്മിട്വി മിമ്മിട്വി രണ്ട് രൂപ വരുമോ മിമ്മിയെ ലൊട്ടിൽ വരുമ്പോ അവിടെ എന്ത് വരുന്നു ഏച്ചിന് നിമിത്തമുണ്ട്. അതുകൊണ്ട് എന്തോരും മാതാ എല്ലായിടത്തും എന്തോരും ഏച്ചിന് നിമിത്തം ഉള്ളതുകൊണ്ട് ആത്തു വന്നിട്ട് മാസതി ലുട്ടു വരുമ്പോ മീ നാതു മീ നീതാ മീ നീതാം മീ നന്ദു മീ നീഹി മീ നീതാ മീ നീതം മീനീത മീനാനി മീനാവ മീനാവ. ആത്മനിയോഗത്തിൽ വരുമ്പോ മീ നീതാം മീ നാഥ മീനദ മീ നീഷ മീനാഥ മീനീധം മീനൈ മീനാഹ. ഇതങ്ങനെ വരുമ്പോ ആ മീ നാഥ് അമീനീതാം അമീനൻ അമീനാഹ അമീനീത അമീനീത അമീനാം അമീനീവ അമീനീ ആത്മനിവേദൻ അമീനീത അമീനാതാം അമീനത അമീനീധ അമീനാഥ അമീനീധം അമീനി അമീനീവഹി ആശില്ലെങ്കിൽ പരസ്യവതൽ മീ യാദ് ആത്മനേവത്തിലാണെങ്കിലോ അവിടെ മാ വരുന്നു. ഏത് നിമിത്തമുള്ളതുകൊണ്ട് മാ സീഷ്ഠ മാസിയാസ്ഥ മാസീരൻ മാസിഷ്ഠ മാസിയാസ്ഥ മാസീഠ മാസീവഹി മാസീ ലിംഗനം എന്തുണ്ട്? ഏച്ചിന്റെ നിമിത്തമുണ്ട്. അതുകൊണ്ടെന്ന് വരുന്നു ആ മാ സ്വിച്ച് താന്നിരിക്കുന്ന സൂത്രം വരുന്നു യമ രമ നമാതാം സച്ച യമ രമ നമാതാം സഖ് വരുന്നു. പിന്നെ എന്ത് വരുന്നു? എട്ട് വരുന്നു. അപ്പോ എന്താണ് സൂത്രത്തിന്റെ പ്രതി? യമ രമ നമാതാം സച്ച ഏഷാം സസ്യ ഇട്ടി സ്യാദ് ഏഷാം സഖ് സഖ് വരുന്നു. സിച്ചിന് എട്ടും വരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സിച്ചിന് സിച്ചിന് ഷത്വം വരും. സ്വിച്ച് ലോപിക്കും. എന്തുകൊണ്ട്? എട്ടിന്റെ പരത്തിൽ സ്വിച്ച് അതിന്റെ പരത്തിൽ വീട്ടും വരുമ്പോൾ സ്വിച്ച് ലോപിച്ചു. പിന്നെ ഒരു സാറുള്ള ഏതിന്റെയാണ്? സഖിന്റെ. അപ്പൊ എന്തുവരുന്നു? ആ മാസ് ഈ ഉണ്ട് അമാസീ. പക്ഷെ മധ്യഭൂഷണില് എന്തുവരും? സ്വിച്ച് ലോപിക്കും. ഇപ്പൊ രണ്ട് സ്വിച്ചും കാണും, രണ്ട് സകാരവും കാണും. ആത്മനേവത്തിൽ സക്ക് വരുമോ? ഇല്ല. അതുകൊണ്ട് എന്തുവരും? ആ മാ സ അമാസ്ത അമാസാതാം അമാസത മാസ്ത അമാസാതാം അമാധ്വം എന്തുവരുന്നു? അടുത്ത് വരുന്ന ഷിഞ്ഞ് ബന്ധനെ എന്തുവരുന്നു? വിഷയം എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഷിഞ്ഞ് ധത്വദേശ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അങ്ങനെ സിനാദി സിനീത സിനന്തി സിനാസി സിനീത സിനാമി സിനീവ സിനീവ സിനീതെ സിനാതെ സിനതെ എട്ടിൽ വരുമ്പം സി രണ്ടാമത്തെ സകാരത്തിന് എന്തുവരും? ഷത്വം വരും. എന്തുവരുന്നു? ശിഷായ സി അത് രണ്ടാമത്തെ സകാരത്തിന് ഷത്വം വന്നിട്ട് ഏത് വരുന്നു? എണ്ണ. ശിഷ്യതു ശിഷ്യു പിന്നെ ആത്മനിയോഗത്തിൽ ഡൊട്ടില് വരുമ്പോ ഇത് ഹ്രസ്വമാണ്, തിരിഞ്ഞു പോകും. അഭിനവത്തിൽ അവിടെ എന്ത് വരുന്നു? അഗ്ര സർവധാതിയോ ദീർഘ സി അവിടെ എന്ത് വരും? ഗുണം വരും. വൃദ്ധി വരുമ്പം അശേഷീത് അശേഷ്ഠം അശേഷു അശേഷി അശേഷ്ഠം ബന്ധിക്കുന്നത് ശേഷണം ബന്ധിക്കുന്നത് ബന്ധിക്കുന്നതാണ് വിഷയം. അർത്ഥത്തെയും കർമ്മത്തെയും ഇന്ദ്രിയത്തെയും അർത്ഥത്തെയും ബന്ധിക്കുന്നുന്തി വിഷയ ബന്ധിപ്പിക്കുന്നത് അടുത്ത് സ്കുഞ്ഞ് ആപ്ലവനെ ചാടുക, കുതിച്ചു ചാടുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അവിടെ എന്താണ് സ്തംബ് സ്തുമ്പ് സ്കമ്പ് സ്കുമ്പ് സ്കുഞ്ഭ്യ സുനിഷ്ഠ ആ പറയുന്ന നാല് കഴിഞ്ഞ അവസാനത്തെ ധാതുവാണ് സ്കുഞ്ഞ്. സ്കുഞ്ഞ് ഇത് ഈ ധാതുക്കളിൽ നിന്ന് ചാത്തുശിന ശുനുവും വരും ശിനായും വരും. ശുനു വന്നു കഴിഞ്ഞാൽ ഏതുപോലെ പോവും? സ്വാദിബ്യ ശുനു പോലെ. സുനോതി സുനുത സുനുന്തി സുനൂഷി സുനുത സുനുത സുനോമി സുനുവ സുനുമഹ സുനു അതുപോലെ പോകും. പിന്നെ സ്നാവുണ്ടെങ്കിൽ ഇപ്പൊ നടക്കുന്നു പോലെ ഞെത്തായുണ്ട് ഉഭയപതി. ഇപ്പൊ പരസ്യയോഗത്തിൽ രണ്ട്, ആത്മനിയോഗത്തിൽ രണ്ട്, മൊത്തം നാല്. അതും എങ്ങനെ സ്നു വരുന്നതും സ്നാ വരുന്നത് എല്ലാം ഉണ്ട് ചാത്ത് സ്ന. അപ്പോ സ്നു വരുന്ന എങ്ങനെ വരും? സ്കു സ്കുനോതി സ്കുന്നുന്തി. അവിടെ എന്ത് വന്നു? സർവദാതി എണ്ണമാണ്. പിന്നെ സ്കുനോഷി സ്കുനുത സ്കുനുത സ്കുനോവി സ്കുനുവ അവിടെ എന്താണ് വികല്പായിട്ട് ഉകാരൻ ലോപിക്കുന്ന സൂത്രം എന്താണ് അതിന്റെ വൃത്തി? അത് ശരിയല്ല, അതിന് മുമ്പുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആ അസംയോഗപൂർവസ്യ എന്ന് പറഞ്ഞു. അസംയോഗപൂർവസ്യ എന്ന് പറയുന്നോണ്ട് പൂർവത്തിൽ സംയോഗം വന്നു കഴിഞ്ഞാൽ എന്തൊരു വികല്പമായിട്ട് ലഭിക്കത്തില്ല. പൂർവത്തിൽ സംയോഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സ്കു പരത്തിൽ എന്തായിരിക്കുന്നത്? നു. അപ്പൊ പൂർവത്തിൽ സംയോഗം ഉണ്ടോ? ഇല്ല. ഒരു സംയോഗം വരും എവിടെ? സ്തംഭു സ്തംഭ് പരത്തിൽ വരുമ്പോ എന്ത് വരും? പൂർവത്തിൽ അവിടെ ലോപിക്കില്ല. അപ്പൊ ഇതിന്റെ രൂപം എങ്ങനെയാണ്? സ്കുനോതി സ്കുനുത. അത് കഴിഞ്ഞു ആത്മനിയോഗത്തിൽ സ്കുനുതേ സ്കുന്വാദേ സ്കുനുതേ സ്കുനുഷേ സ്കുന്വാദേ സ്കുന്വി. ഇനി സ്നാ സ്കുനാദി അതുപോലെ അല്ല വരും. പൂർണ്ണം ഗതി പൂർണ്ണം പൂർണ്ണം പൂർണ്ണം.